വണ്ണമളാവിയ സേലകളോ അതിൽ വട്ടനിലാവുണി ജാടകളോ മന്ദയിൽ കനവുകൾ പോലെ വളർന്ന മരകതാടകൾ ഞാൻ ഉടുത്തിടവോ യാർ കൊടുത്തതുവോ സ്ത്രീ കൊടുത്തതുവോ ോ അതിൽ വട്ടനിലാവുണി ജാടകളോ